ഭാഷ്യകാരം പതഞ്ജലി പാണിനി ശുക്ലാചാര്യം ച പ്രണതോസ്മി. ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം വ്യക്തമായെങ്കിൽ മുമ്പോട്ട് പോവാം. ഇതുവരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. സമയം വൃദ്ധി വരുന്ന സ്ഥലങ്ങൾ വൃദ്ധി വിധിക്കുന്ന സ്ഥലങ്ങളില്ല. സ്വാമി പറഞ്ഞത് ആദ്യം വധ ഗജ ഫലം തെറ്റിയ അശഹ, അത് സ്വിച്ച് പരത്തിൽ വരുമ്പോൾ വൃത്തി വിധിക്കുന്നു. പിന്നെ നേഠി സൂത്രം അതിന്റെ നിഷേധം ഇടാദവ് സ്വിച്ച് പറയുന്നു. പിന്നെ അതിനുശേഷം അസോ ഹലാദെ തകുഹോ അതല്ലേ വരണം സ്വാമി. ഈ സൂത്രക്രമത്തിൽ നോക്കിയാൽ 7, 7, 2, 3 വധ വ്രജ ഫലം തെറ്റിയ. നമ്മളിപ്പോ പഠിച്ചത് രണ്ട് സൂത്രമേ പഠിച്ചുള്ളൂ. ഇങ്ങനെ വൃത്തി വിധിക്കാനും നിഷേധിക്കാനും ഒരുപാട് സൂത്രങ്ങളുണ്ട്. ഇനിയും സൂത്രങ്ങൾ വരും. ഇപ്പൊ ഒന്നുകൂടി പഠിച്ചു. ഹമ്മിൻ ദക്ഷിണ സ്വിസ് ജാഗ്രണി ശേരിത. അപ്പൊ ഇതിനകത്ത് നിന്നുകൊണ്ട് നമുക്കിപ്പൊ ചിന്തിക്കാൻ പറ്റും. അതിനകത്ത് വൃത്തി വിധിച്ചു നിഷേധിച്ചു പിന്നീട് പറഞ്ഞു. ആദ്യം ഹലന്തത്തിനാണ് വിധിച്ചത്. പിന്നെ പറഞ്ഞു ഹലാദേഹ് ലഘോഹോ എന്ന് പറഞ്ഞു. കുറച്ചുകൂടി അതിനെ മാറ്റി. അപ്പോൾ ഹലാദി ലഘു എന്ന് കഴിഞ്ഞാൽ ഹലന്തത്തിന് വിധിച്ചു, അതിനെ ഇടാദി നിഷേധിച്ചു, പിന്നെ ഹലാദി ലഘു എന്ന് പറഞ്ഞപ്പോൾ വികല്പമായിട്ട് വരും. ഇപ്പോൾ വേറെ ഒരു ധാതു വരുന്നു. ഇനി വരാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് അടുത്ത് പഠിക്കുന്നു. അവിടെ ഹലന്തമാണ് പക്ഷെ ഇട്ട് വരുന്നില്ല. അപ്പം നിഷേധിക്കത്തില്ല. അവിടെ ഈ സൂത്രം പ്രവർത്തിക്കും. അതിന് വരാൻ പോകുന്ന കാര്യം ഇനി എന്താ പ്രശ്നം? ഹലന്തങ്ങൾക്ക് വൃത്തി വിധിച്ചു. അതിനുശേഷം സ്വാമി പറഞ്ഞത് നേടി സൂത്രം അതിന്റെ ഇതെല്ലാം നിഷേധിച്ചു. നേടി നിഷേധിച്ചു. ഞാൻ പറയുന്നതല്ല, പാണിനി പറയുന്നു. ആ സൂത്രം നിഷേധിച്ചു. അതിനുശേഷം ഹുമയന്ത ക്ഷണ ശ്വസ ജാഗ്രൂണി ഈ സൂത്രങ്ങൾ വീണ്ടും ഹുമു ഇങ്ങനെ അന്ത്യമാകുന്നതിന് വിധിക്കുകയാണ്. അത് വീണ്ടും ഹലന്തങ്ങൾക്കല്ലേ വിധിക്കുന്നത്? നിഷേധിക്കുന്നത്. അത് സൂത്രങ്ങൾ എന്ത് ചെയ്തു? എടുത്തു പറഞ്ഞു. മകാരാന്തം മകാരാന്തം യകാരം ഹലന്തം എന്ന് പറഞ്ഞില്ല. ചില സൂത്രങ്ങൾ വധവൃതാലന്ദ്രജ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ധാതുക്കളെ എടുത്തു പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇതിനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. നേരത്തെ നേടി അത് നിഷേധിച്ചു കഴിഞ്ഞല്ലോ സ്വാമി. ഹലന്തങ്ങൾക്ക് നിഷേധിച്ചു കഴിഞ്ഞു. അപ്പൊ വീണ്ടും ഹ് മു യു അന്ത എന്ന് പറയേണ്ട ആവശ്യം? വീണ്ടും ഹ് മു യു അന്ത എന്ന് പറയുന്നത് അതും ഹലന്തല്ലേ? ഇപ്പൊ നോക്കുക, ആദ്യത്തെ ധാതു എടുക്കുക, ഏതാണ്? ഗതധാതു. ഗ്രഹ ഉപാദാനി ധാതുവിനെടുക്കുക. ഗ്രഹ ഒരു ധാതു എടുത്തു. ഹകാരാന്തമാണ് അത്. പദപ്രചാരന്ത എന്ത് ചെയ്തു? വിധിച്ചു, നേടി നിഷേധിച്ചു. ഈ സൂത്രത്തിൽ നിഷേധിച്ചിരുന്ന എന്തുവരും? അതോ അല്ലാതെ പ്രകാരം വികല്പമായിട്ട് വൃത്തി വരും. ഇത് നിഷേധിക്കാതിരുന്നു കഴിഞ്ഞാൽ അതോ ഹലാതെ ലഘോഹോ വികല്പമായിട്ട് എന്തുവരും? വൃത്തി വരും. സംഗതി ക്ലിയർ? ഹുമയന്ത നിഷേധിക്കുന്നത് അതോ ഹലാതെ ലഘോ അതിന്റെ ആസൂത്രത്തെയാണ്. അതീന്ദ്രിയം തന്നെ ഉണ്ടല്ലോ, വേറെ സൂത്രത്തെ എന്തിനാ നിഷേധിക്കുന്നു? ഇത് തന്നെ പറയല്ലേ, എന്നെ എങ്ങനെയാ നിഷേധിക്കേണ്ടത്? ഈ സൂത്രത്തിൽ തന്നെ നിർദ്ദേശിച്ചിരിക്കല്ലേ എന്നെ നിഷേധിക്കുന്നു, പിന്നെ വേറെ സൂത്രത്തിൽ എന്നെ എന്തിനും നിഷേധിക്കണം? എനിക്ക് ഈ വദവ്രജ ഹലന്തസ്യ അചഹ അതും വദവ്രജ ഹലന്തസ്യ അചഹ അതിന്റെ കഴിഞ്ഞു, അത് ഹലന്തത്തിന് നിഷേധിച്ചു, വിധിച്ചു, നേട്ടിയതിനെ നിഷേധിച്ചു. ഈ സൂത്രത്തില് ഗ്രഹധാതുവിനെ നിഷേധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുവരും? അതോ ഹലാതോ ലഘുഹോ വികല്പമായിട്ട് വരും. ഇതിനെന്താ ഇത്രയും വലിയ പ്രശ്നം? ചെറിയ കാര്യങ്ങൾ എന്തിനാ ഇത്രയും വലുതാക്കുന്നു? സംബന്ധം എല്ലാ സൂത്രങ്ങൾക്കും പരസ്പര സംബന്ധമില്ലേ? എല്ലാ സൂത്രങ്ങളും ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കും. അതിനെന്തോ ആണെങ്കിൽ ഈ വദവ്രജ ഹലന്തസ്യ അചഹ സൂത്രത്തിന് നേടി സൂത്രമാണ് നിഷേധിച്ചത്. നിഷേധിച്ചു, നിഷേധിക്കുമ്പോൾ ഹലന്തങ്ങൾക്കെല്ലാം നിഷേധിച്ചു കഴിഞ്ഞു. നിഷേധിച്ചു, അപ്പൊ വീണ്ടും ഹിമയന്ത ക്ഷണനു. അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്, അത് വേറെ സൂത്രത്തിന് ആ ചോദ്യത്തിന് ഉത്തരവല്ലേ പറഞ്ഞത്. ഈ സൂത്രം നിഷേധിക്കാതിരുന്ന എന്തുവരും? അതെല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെന്താ അത് ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഹിമയന്ത സൂത്രം നിഷേധിക്കുന്നത് ഇടാദോ സിച്ചി പരത്തിലിരിക്കുമ്പോൾ മാത്രമാണ്. ഇടാദോ സിച്ചി പരത്തിലിരിക്കുമ്പോൾ മാത്രമാണ് അത് പറഞ്ഞത്. ലുങ്കുലക്കാരത്തില് ഇടാദോ സിച്ചി പരമായിരിക്കുമ്പോൾ അതോപദായ വിധിക്കുന്നത് സിച്ചിയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അതില്. അതോപദായ സൂത്രം എങ്ങനെ അത ഉപദായ സൂത്രം അതിന് അതോപദായ അതോപദായമായിട്ട് എന്താ ബന്ധം ഇവിടെ? ശരിയേ, ഇത്രയേ ഉള്ളൂ. ശരി, അല്ല അത് ആലോചിച്ച് നോക്കണം, ചിന്തിച്ചു നോക്കണം. ഇതൊന്നും പിന്നെ ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ഇതൊക്കെ പാണിനി പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും എന്റെ തലയും കൊണ്ട് വയ്ക്കരുത്. ഞാൻ സ്വപ്നം പോലും കണ്ട കാര്യമില്ല, ഇപ്പൊ പാണിനി പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ചോദിക്കണം, നല്ല അത് ബരാബർ ആകത്തുള്ളൂ. അത് ചോദിക്കാം പഠിച്ച ഭാഗത്ത്. ഇപ്പൊ ഡു നദി സമൃദ്ധവും അത് ഇരിത്തായോണ്ട് എന്ത് വരുന്നു? നുമ്മ നന്ദെന്ന് വന്നു. എന്തല്ലോ നന്ദതി നന്ദ നന്ദിത നന്ദശ്വരി നന്ദതു അനന്ത നന്ദേ നന്ദ്യ ആശീർങ്ങൾ എങ്ങനെ വരും? മന്ത്രി വിലോടനെ രൂപം കഴിഞ്ഞോളെ ഞാൻ പറഞ്ഞു, വിശേഷിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മന്ദതി മമന്ത മന്ദിത മന്ദശ്വരി മന്ദതു അമന്ത മന്ദേതെന്ന് വരത്തില്ല ആശീർലിംഗം. എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിന് സമാനം പഠിച്ചതാണ്. മന്ദേതെന്ന് വരത്തില്ല, മന്ദേന്ന് വരും, മന്ദ്യാതെന്ന് വരത്തില്ല ആശ്ചര്യം. മന്ദ്യ അങ്ങനെ അനന്തിതാം കുറച്ച് മുമ്പോട്ട് നീങ്ങിയിരുന്നു, ദൂരെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. അനുദിതാഹലോബുദ്ധായ കിങ് പ്രകാരം എന്ത് വരുന്നു? കുറച്ചുകൂടെ നീങ്ങാം, അത്രയായിട്ട് കുറയ്ക്കണ്ട. അപ്പോ എന്ത് വരുന്നു? അനുദിതാഹലോബുദ്ധായ കിങ്കി എന്നുള്ള സൂത്രപ്രകാരം നഗാരത്തിന്റെ പോകുന്നു. എന്താണ് അതിന്റെ വൃത്തി? അനിദാനം ഇതായിരിക്കും. അതറിഞ്ഞാലേ അത് പ്രവർത്തിച്ചല്ലേ എന്നറിയാൻ പറ്റും. എല്ലാവരും വളരെ പെട്ടെന്ന് മറിക്കുകയാണ്. ഹലന്ദാനം അനിദിതാം അങ്കാനാം ഉദായ നസ്യലോക കിത്തിങ്ങിത്തി. അനിദിത്താണെങ്കിൽ ഇദിത്താണെങ്കിൽ നഗാരം ലോപിക്കത്തില്ല. നന്ദധാതു എന്ന് പറയുന്ന ഇദിത്താണ്, അതുകൊണ്ട് അതിന്റെ നഗാരം ലോപിക്കില്ല. അതുകൊണ്ട് നന്ദ്യാത്. മന്ദധാതുവിൽ ഇദിത്തില്ല, ദ്വിഹല ധാതുവാണ്. മധ്യ അനിദിട്ടുണ്ട്, നഗാരം ലോപിച്ചു. ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും നമുക്ക് വായിച്ചു കിട്ടും. അത് ഹിന്ദി അറിയാമെന്നുള്ളൊരു ഭൈമി വ്യാഖ്യാനം വായിച്ചു നോക്കുന്ന നല്ലതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സംസ്കൃതം അറിയാമെന്നുള്ളൊരു ബാലമനോരമയും വായിച്ചു നോക്കുന്ന നല്ലതാണ്. ഇത്തരം സംശയങ്ങൾക്കെല്ലാം അവിടെ എവിടെയെങ്കിലുമൊക്കെ സമാധാനം കാണും. അടുത്തു വരുന്ന ഗുപൂരക്ഷണേ. ഗുപൂ ഊകാരം ഇത്താണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഭൂതാകും അവിടെ ഊകാരം ഇത്തല്ല, ഗുപൂല ഊകാരം ഇത്ത്. എന്തുകൊണ്ട്? അതിത്താവുന്ന സൂത്രം എന്തുകൊണ്ട് ഇത്തായെന്നാണ്. അനുനാസികമാണ് പ്രതിജ്ഞ അനുനാസിക്കാണനീയ. അതുകൊണ്ട് ഭൂ ഭൂകാരം ഇത്തല്ല, ഇവിടെ ഇത്തായി ലോപിച്ചു. ശേഷിക്കുന്ന എന്താണ്? ഗുപ്പ് ഫലന്ത ധാതുവാണ്. പരിഭാഷയാണ് അനിർദിഷ്ടാർത്ഥാഹ. അർത്ഥം നിർദ്ദേശിക്കാത്ത പ്രത്യയാഹ പ്രത്യയങ്ങൾ വിശേഷേന പാണിനിനാ ന നിർദ്ദിഷ്ട തേ പ്രത്യയാഃ സ്വാർത്ഥികാ ഭവന്തി. തേഷാം പ്രത്യയാനാം പ്രകൃതി അതിരിക്ത അർത്ഥകത്വം നാസ്തി. തേ പ്രത്യയാഃ പ്രകൃത്യർത്ഥ ഏവ പ്രകൃത്യർത്ഥക ഏവ ഭവന്തി. പ്രകൃതിയുടെ അർത്ഥമായിരിക്കും പ്രത്യയത്തിന്, വിശേഷാർത്ഥമൊന്നുമില്ല. പിന്നെന്താ വിധിച്ചത്? രൂപമാറ്റം വരും. അതുകൊണ്ട് ഇവിടെയും ആയപ്രത്യയം വിധിച്ചു, അതിന് പ്രത്യേകിച്ച് അർത്ഥത്തെ നിർദ്ദേശിച്ചില്ല. അതുകൊണ്ട് അത് സ്വാർത്ഥത്തിൽ വരും. എവിടെ നിന്നൊക്കെയാണ്? ഗുപൂ ഇത് തന്നെ, ഗുപൂരക്ഷണി. ധൂപ ധൂപ സന്താനി വിച്ഛി വിച്ഛി വിച്ഛഗതൗ പണി വ്യവഹാരെ സ്തുതോ ച പനി ച സ്തുത്യർത്ഥത്തിൽ. അതിന് പണിയും പനിയും സ്തുത്യർത്ഥത്തിലുള്ളതിനെ മാത്രമേ ഇവിടെ എടുക്കാവൂ. ബാക്കിയുള്ള ഗുപു ധൂപ വിച്ഛി പണി പനി ധാതുക്കളിൽ നിന്ന് എന്ത് വരും? ആയപ്രത്യയം വരും സ്വാർത്ഥത്തിൽ. അപ്പോ എങ്ങനെയായി? ഗുപ്പ് ആയ ആയക്ക് എന്ത് സഞ്ജ വരും? അർദ്ധാതുകം ശേഷ അർദ്ധാതു സഞ്ജ എന്നാ എന്ത് വരും? ഗുപ്പ് ഗുപ്പ് ഏത് സൂത്രം വരുന്നു? ഉപന്ത ലഘുപത്തസ്യ ഇവിടെ ഉപതയിലാണ്. സർവദാർത്ഥാദികം വേണമെങ്കിൽ എന്ത് വേണം? അച്ചു വേണം, ഇക്ക് വേണം. എവിടെ വേണം? ധാതുവിന് ഒന്നാമതിയോ അംഗത്തിന് ഒന്നാമതിയോ ഉപതയ്ക്ക് ഒന്നാമതിയോ? ആ അന്ത്യത്തിൽ വരണം, അപ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത്. ഉദാഹരണം ഭൂ, ഇവിടെ ഉപധിയിലാണ് ഏത് പ്രവർത്തിക്കുന്നത്? പുഗന്ധ ഉദായ ഇക്ക അനേന സൂത്രേണ ഗുണേ കൃതേ ഗോപ് ആയ ഗോപായ ഇതി സ്ഥിതേ ഗോപായ ഇത്യസ്യ ധാതുസജ്ഞാ വക്ഷ്യമാണേന സൂത്രേണ വിധീയത്തെ സനാദ്യന്ത ധാതവഃ സനാദേഹ കമേർ നിങ്ങന്താഹ പ്രത്യാഹ അന്തേ യേഷാം തേ ധാതുസഞ്ജകാഃ. ഗുപു ഇത്യസ്യ പൂർവമേവ ധാതുസജ്ഞാ സിദ്ധാകേന സൂത്രേണ തദനന്തരം ഗുപു ധൂപവിച്ഛുപണിഭ്യാന് ഇത്യനേന സൂത്രേണ ആയപ്രത്യഹ കൃത പരത്വേന. ഇദാനീം ഗുപു ഇതി ധാതു ആയപ്രത്യാന്തം അനന്തരസൂത്രേണ ആയപ്രത്യാന്തസ്യ പുനഃ ധാതുസജ്ഞാ വിധീയത്തെ ഇദാനീം ഗോപായ ഇത്യസ്യ ധാതുസജ്ഞാ ഭവതി പുനഃ. അതാണ് പറഞ്ഞത് സനാദ്യന്ത എന്ന് പറഞ്ഞു. സനാദേഹ അന്തേ യേഷാം തേ സനാദ്യന്താഹ പ്രത്യഗ്രഹണേ സംജ്ഞാവിധോ പ്രത്യഗ്രഹണേ തദന്തഗ്രഹണം നാസ്തി ഇത്യതഃ അത്രാപി തദന്തഗ്രഹണം അന്യഥാ സനാദി ഇതി ഉക്തേ സനാദ്യന്താ ഇതി പ്രത്യക്ഷ വക്ഷ്യമാണസ്യ അന്ധശബ്ദസ്യ ഉപയോഗക്കഹ നാസ്തി കിന്തു അത്ര പരിഭാഷ അസ്തി സപ്ഞാവിധോ പ്രത്യഗ്രഹണേ തന്നന്തഗ്രഹണം നാസ്തി ഇതി അതഃ അത്രാപി സനാദ്യന്താ ഇത്യുക്തം. സനാദേഹ അന്തേ യേഷാം തേ സനാദ്യന്താഹ ധാതുസപ്നകാഹ ഭവന്തി. സനാദേഹ ഇത്യുക്തേ കേഷാം പ്രത്യാനാഗ്രാഹി സൻഗിച് കാമ്യ കിങ്കശോധാചാരക്കിപ്നിയങ്ങു തഥാ യഗായ ഈയങ് നിഞ്ചേതി ദ്വാദശാമി സനാദേഹ. ഈ പാട്ടങ്ങ് പഠിച്ചോളണേ. എന്താണ് സൻഗിച്? നിങ്ങളുടെ പുസ്തകത്തിന് താഴെ കൊടുത്തിട്ടുണ്ട്, പ്രയാസപ്പെടണ്ട. സൻഗജ് കാമ്യജ് കിങ്കശോദാചാര കിപ്നിച് യങ്ങൗ തഥാ യഗ് ആയ ഈയം നിങ് ചേരി ദ്വാദശാമി സനാദേഹ. എല്ലാ പാട്ടുകളും നാക്കിന്റെ തുമ്പത്തിരുന്നാൽ നല്ലതാണ്. കഴിയുമെങ്കിൽ എന്നേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് നാളെ മുതൽ ആരും ഗുഹയ്ക്കകത്ത് കയറിക്കളയരുത് തപസ് ചെയ്യാൻ വേണ്ടി. വ്യാകരണത്തിൽ വിദഗ്ധരായ പിന്നെ അടുത്ത വഴി എന്ന് പറയുന്ന ഗുഹയാണ് തപസ്. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ സംവരണം തന്നിരിക്കുകയാണ്. കഴിയുമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. സന്ന് കെച്ച് കാമ്യച്ച് കെങ്ങ് കെഷ് ആചാരക്കിപ്പ് എങ്ങവും നിച്ച് യങ് ഹത്ത അങ്ങനെയുണ്ട് പാട്ട്. ഇതും ശരിയല്ല. നിച്ച് യങ് യഗ് യഗ് യഗ്. ഇംഗ്ലീഷിലെ യഗ് അല്ല, സംസ്കൃതത്തിലെ യഗ് ആണ്. ആയ ഈയങ് നിങ് ദ്വാദശാമി സനാദ്. ഇത്രയാണ് സനാദികൾ. ഒന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും വരും. എല്ലാവരും വന്ന മുമ്പ് അപ്പോൾ എല്ലാം പഠിച്ചോണ്ടാണ്. ഇപ്പോഴാരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഏത് കിപ്പ്, ഏത് യക്ക്, ഏത് എണ്ണു ഒന്നും നമ്മളെ വിടത്തില്ല. ലഘു സിദ്ധാന്തമതി കഴിയും മുമ്പ് തന്നെ. ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഒഴിയോ ബാക്കി എല്ലാവരും വരും. അപ്പോൾ വേണമെങ്കിൽ ബാക്കി ഇവിടെ പറഞ്ഞുതരും. ധാതോഹോ സമാന ധാതോഹോ കർമ്മണ സമാനകർത്തൃ ഇച്ഛായാം വാ സൻ. ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സൂത്രം പഠിക്കുമ്പോൾ പറഞ്ഞിട്ട് ഇത് തന്നെ ഇപ്പോൾ തലവേദന ആയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ ആ പാട്ടും പഠിക്കേണ്ടി വരും. നാളെ ഞാൻ ചോദിക്കും. അതീ പക്ഷം ഉള്ള പാട്ടിൽ സമാനപ്പെടുക. പന്ത്രണ്ട് ആണ് പ്രത്യയങ്ങൾ. അന്ത്യത്തിൽ വരുന്നവയ്ക്കെല്ലാം ധാതുസഞ്ജയുണ്ട്. ആചാരക്ക് സർവപ്രാതിപദികേഭ്യ കിപ് വക്തവ്യ. ഏത് പ്രാതിപദ്യത്തിൽ നിന്നും കിപ്പ് വരാം. വന്നുകഴിഞ്ഞാൽ അതെല്ലാം ധാതുവാകും. അങ്ങനെ കിബന്ധ ധാതുക്കളെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട? പലയിടത്തും പഠിച്ചിട്ടുണ്ട്. ആചാരക്കി അത് സർവപ്രാതിപദികളിൽ നിന്നും വരും. കിട്ടും ഏതിനേയും ധാതുവാക്കാം. അതെല്ലാം വരും. അതാ പറഞ്ഞത് ആചാരക്കിപ്പിന്റെ ഒറ്റ ഇതാണ് സ്വാമി. ആചാരക്കിപ്പിന്റെ ഒറ്റ പ്രത്യയമാണ് കിപ്പ്. കിപ്പ് അതിന്റെ വിശദീകരണമാണ്. അത് ആചാര കിപ്പാണ്. കിപ്പ് ഒരു പ്രത്യയം. അപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അതെല്ലാം എന്താവും? ധാതുവാകും. ഇതിനെ പൊതുവെ പറയും സനാദികളെന്ന് പറയും. സനാദികളെന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തിൽ നിന്ന് ഒരു പ്രത്യയം വന്ന് അതിനെ ധാതുവാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഏത് ശബ്ദത്തെയും നമുക്ക് ധാതുവാകാം. അവിടെ ധാതുസഞ്ജ ഭൂവാദയോ ധാതവ അങ്ങനെയല്ല വരുന്നത്. പിന്നെങ്ങനെ സനാദ്യന്ത ധാതവ എന്നുള്ള വ്യത്യാസം. അതിന് സനാദിയാണ് നമ്മൾ ജിജ്ഞാസ വിപടിഷ ജിഗമിഷ വിചികിത്സ എല്ലാം വരുന്നത് സനാദിയിലാണ്. ഇപ്പൊ അങ്ങോട്ട് പോകണോ? അതെ, ഇവിടെ തന്നെ മുമ്പോട്ട് പോകണോ? ഇവിടെ തന്നെ പോവാം. സനാദേഹ കമേർ നിങ്ങന്ത പ്രത്യാഹ അന്ത്യേഷാന്തി ധാതുത്വാദ്. ഇവിടെ നോക്കുക, ഇവിടെ ഭൂപോ ധാതുവാണ്. അതിൽ നിന്ന് സ്വാർത്ഥത്തിലൊരു പ്രത്യയം വിരിച്ചു. അത് ആയപ്രത്യമായി ആയ ഇവിടെ പറയുന്നുണ്ട്. ഈ പാട്ടിൽ വരുന്നുണ്ടെന്നാണ് യഗ് ആയ ഉണ്ടോ? നാലാമത്തെ പാദം തുടങ്ങുന്നത് യഗ് ആയ. ആ ആയ എന്ന് പറയുന്നത് ഈ സൂത്രത്തിൽ വിരിച്ച ആയയാണ്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ പാട്ടിലെ മൂന്നാം പാദത്തിലെ ആദ്യം വരുന്ന യഗ് ആയ, ഈ ആയ എന്ന് പറയുന്നതാണ് ഈ സൂത്രത്തിൽ വിരിച്ചിരിക്കുന്ന ആയ. ഈ ആയ അന്ത്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് ധാതുസഞ്ജ. അപ്പൊ ഗോപായയ്ക്ക് ധാതുസഞ്ജ. ധാതുസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അടുത്ത് പറയുന്നു ധാതുത്വാൽ ലടാദേഹ എന്ന് വെച്ചാൽ ഗോപായയിൽ നിന്ന് ലട്ട് ലട്ട് ലൊട്ട് ലോട്ട് ലങ് ഇതിലിങ് അശീർലിങ് ലുങ് ലിങ് എല്ലാം വരും ധാതുത്വ. ഏത് സൂത്രപ്രകാരം? അങ്ങനെ അത് പ്രകാരമാണോ? പിന്നെ തുടർന്ന് വരുന്ന സൂത്രങ്ങളെല്ലാം കൊണ്ട് ലഡാദികൾ വരും. അതായത് യഗായ ചേതി എന്ന് പറഞ്ഞ നിങ് ഈ പന്ത്രണ്ട് പ്രത്യയങ്ങളുടെ അവസാനത്തെ പ്രത്യേകതയാണ് ഏത്? നിങ്. ആ നിങ് വിധിക്കുന്ന സൂത്രമാണ് കമേർ നിങ്. അപ്പൊ സന്ന് വിധിക്കുന്ന സൂത്രം തുടങ്ങി കമേർ നിങ് വരെയുള്ള അതിനാണ് എന്തു പറയുന്നത്? സനാദികളെന്ന് പറയുന്നു. അതാണ് സനാദേഹ കമേർ നിങ് എന്താഹ. സന്ന് തുടങ്ങി കമേർ നിങ് വരെയുള്ള പ്രത്യാഹ പ്രത്യയങ്ങൾ അന്തേ യേഷാം യേഷാം ശബ്ദാനാം അന്തേ ഭവന്തി സൻ ഇത്യാരഭ്യ നിങ് പര്യന്ത പ്രത്യാഹ തേ ധാതു സപ്ഞകാഹ ഭവന്തി എന്നാണ് എൻ്റെ അർത്ഥം. ലഡാദികൾ വന്നു. ഇനി നമ്മൾ നമുക്കറിയാം എന്താണ് ഗോപ് ആയ എന്നായി. ഗോപായ വർത്തമാന ലട്ട് ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. പുതിയതായി ഒരു സൂത്രവും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഗോപായ തിപ്പ് ശപ്പ് ഗോപായ ശപ്പ് തിപ്പ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അങ്ങനെ അങ്ങ് വരുമോ? ഇത്ര എളുപ്പം വരും. പരിവം വന്നിട്ട് എന്തായിരുന്നു? ഗോപായ തി. ഇവിടെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഗോപായ ആ ഇതിത്തേ ഗോപായ ഇതി അകാരസ്യ അകാരപരകത്വ പദാന്തത്വഭാവാത് അതോ ഗുണേ ഇതിനേന പരരൂപേ കൃതേ ഗോപായ ഇത്യേവ ഭവതി നതു ദീർഘ അപദാന്തത്വാ അതോ ഗുണേതി പരരൂപ ഗോപായതി ഗോപായത്തഹ ഗോപായ അന്തി ഗോപായ അന്തി ഇത്യത്ര കിം ഭവതി പുനഃപരരൂപം കൃതേ അത്ര പരരൂപദ്വയം പ്രഥമതഃ ഗോപായ ആ ശപി കൃതേ പരരൂപേ ഗോപായ ജോ അന്ത അന്തി തത്ര പുനഃപരരൂപേകൃതേ ഗോപായന്തി ഗോപായസി ഗോപായതഃ ഗോപായതഃ ഗോപായ മിപ്പിത്യത്ര ഗോപായാമി ഗോപായ വഹ ഗോപായ എളുപ്പം. ഗോപായന്തി രൂപം എങ്ങനെ കിട്ടും? ധാതുസജ്ഞയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അർത്ഥത്തിന്റെ കാര്യം പറഞ്ഞു. ലഡാദികൾ പരത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? പൂർവ്വത്തിന് ധാതുസജ്ഞ പറഞ്ഞു. ധാതോഹോ ധാതു അധികാരത്തിലാണത്. ധാതോ കർമ്മണ സമാന കർത്തൃവാദിച്ഛായ ധാതു അധികാരത്തിലാണ് ലഡാദികൾ. അപ്പൊ ധാതുസജ്ഞ വന്നേ പറ്റും. അടുത്തു വരുന്നു ലെട്ട്. ഇപ്പൊ ഇവിടെ ധാതു മറന്നുപോകരുത്. ഏതാണ് ഗുപ്പായി? നമ്മളിപ്പോ അതിനെ ഗോപായ ആക്കി. ഇപ്പൊ ധാതു ഏതാണ്? ഗോപായ. പക്ഷെ ലെട്ടിന്റെ ഒരു പ്രത്യേകത ഗുപ്പ് ലെട്ട് വരുന്നു. ലെട്ടിന് ആർദ്രാതു സഞ്ജ വരുന്നു ഏത്? ആർദാതു സഞ്ജ ഉള്ളത് കൊണ്ട് ലഡ് ആദേശമാണ്. ലട്ടിന് തിപ്പ് വരുന്നു, തിപ്പിന് ആർദാതു സഞ്ജ വരുന്നു. ലഡ് ആദേശത്തിന് എന്ത് വരുന്നത്? ആർദാതു സഞ്ജ. പിന്നെ അതിലെന്ത് വരും? നല്ല വരാം, അങ്ങനെ പലതും വരാം. ആർദ്ധതാധികം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ആയാദികൾ വികല്പമായിട്ടേ വരത്തുള്ളൂ. ആണ് ആയാദയോ ആർദ്ധതാധികേ വാ. അർദ്ധതാധിക എന്ന് പറയുന്നത് വിഷയസപ്തമിയാണ്. അർദ്ധതാധിക വിഷയേ, വിഷയം എന്ന് പറയുമ്പോൾ ഇവിടെ വിവക്ഷയാണ്. അതുകൊണ്ടെന്തർത്ഥം പറഞ്ഞു? അർദ്ധതാധിക വിവക്ഷായാം ആയാദയോ വാസ്യം. അർദ്ധതാധിക വിവക്ഷായാം, അർദ്ധതാധിക വിവക്ഷയില് എന്തുവരും? ആയാദികൾ വികല്പമായിട്ട് വരും എന്നർത്ഥം. ശരി, വരുന്ന പക്ഷം എടുക്കാം, വരാത്ത പക്ഷം അവസാനം പോവാം. വരുന്ന പക്ഷത്തിൽ ഗോപായ പരത്തിൽ എന്താണ്? ലിട്ട്. അപ്പൊ അവിടെ ഒരു വാർത്തയും വരുന്നു. കാസ്യനേകാച്ച ആം വക്തവ്യോ ലിട്ടി എന്നാണ്, പക്ഷെ ഇവിടെ ഇത്രയും കൊടുത്തിട്ടുള്ളൂ. കാസ്യനേകാച്ച ആം വക്തവ്യ ആം വക്തവ്യോ ലിട്ടി എന്നൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. കാസ് ശബ്ദകുത്സായാം അനേകാച്ച് ധാതുക്കൾ, ഒരു ധാതുവിൽ അനേകാച്ച് വരാം. അങ്ങനെയുള്ള ധാതുക്കളെല്ലാം കാസ് ധാതുവിൽ നിന്നും ലിട്ട് പരമരിക്കുമ്പോൾ എന്തുവരും? ആം വരും. ഇനിയൊരു സൂത്രം നമ്മൾ പഠിക്കും, ജാതേശ ഗുരുമതോ അണ്ടസ്ഥ. ഈ സൂത്ര ഈ വാർത്തയും ഇരിക്കുന്ന എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? കാസ് അല്ലെങ്കിൽ അനേകാച്ച ധാതുക്കൾ. ഇവിടെ കാസ് പോട്ടെ, ഇവിടെ ഗോപായ അനേകാച്ചാണോ? അതിൽ നിന്ന് ലിട്ട് പരമരിക്കുക എന്തുവരും? ആം വരും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ആം ആണ് വിധിച്ചത്. ആം ആം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഹലന്ത്യം വിദ്യോ അന്ത്യാത്പുര. ഇവിടെ ഇപ്പൊ കാസ് ധാതുവിനെ എടുക്കുക. കാസ് ധാതുവിന് ആം വിധിച്ചു, മകാരത്തിൽ നിസ്സഞ്ജം വന്നു, അന്ത്യമായ അച്ഛന്റെ പരത്തിൽ വരും. എവിടെ വരും? കാസ് ഇത്യസ്യ ആമി ബിഹിതേ മകാരസിസ്യഞ്ഞായാം തസ്യ ലോപേ ചക്രതേ മിതജോ അന്ത്യാത്പരൈത്തിനേന അന്ത്യ അജഹ പരത്വേന കൃതേ കാ ആസ് ഇത്യത്ര കിം ഭവതി അഗസവർണ ദീർഘ ഇതി ദീർഘേ കൃതേ കാസിത്യേവ ഭവതി. കാസ് ധാതോ ആമി കൃതേ കാസിത്യേവ ഭവതി. അത്ര രൂപഭേദഃ ന സിദ്ധ്യതി. അതഃ അത്ര ആമി മകാരസ്യ നയിത്തു. ആമ ഇത്യസ്യ മകാരസ്യ കൃതേ ആമിധാനസ്യ വിശേഷപ്രയോജനം ന ഭവേത് ഇത്യതഃ ആമി മകാരസ്യ നയിത്തു. അതാണ് അടുത്ത് പറയുന്നത്, കാസ്യനേകാച്ചാം വക്തവ്യ ലിടി ആസ് കാസോ രാം വിധാനാ. ലിട്ട് പരമരിക്കെ ആസിനും കാസിനും ആമി വിധിച്ചിരിക്കുന്നത് കൊണ്ട് മസിന് ഇത്വം മകാരത്തിന് ഇത്വം ഇല്ല. ആണ് ലിടി ആസ് കാസോ രാം വിധാനാ മസിന ഇത്വം. ദയയാ സച്ച എന്ന് പറഞ്ഞൊരു സൂത്രമാണ്. അല്ല, ആസിനും വിധി, ആസിനെ വിധിച്ചാൽ ഇതിനെ സംഭവിക്കും. ആസ് ആം, ആകാശത്തിന്റെ പരത്തിൽ ആവെന്ന് ആ ദീർഘമെന്ന് ആസെന്ന് തന്നെ വരും. രൂപവൈരൂപ്യം സിദ്ധിക്കത്തില്ല. അതുകൊണ്ട് കാസ്യനേക ചാം വക്തവ്യോ ലിഡി ഇത്യേന സൂത്രേണ ഗോപായ ഇതി ധാതുഹു ലഡി പരേ കൃതേ അനേന സൂത്രേണ ആം കൃതേ ആമിത്യസ്യ മിത്വ അഭാവാത് പ്രത്യേക പരശ്ച ഇതിനേന പരത്വിന ജാതേ ഗോപായ ആം ലിട്ട് ഇത്യേവ ഭവതി ആമിത്യസ്യ മിത്വാഭാവസ്യ ജ്ഞാപകം ഭവതി ആസ്കാസോർ ആം വിധാനം ആസ് കാസ് ഇത്യത്ര ആമികൃതേ മകാർസിയുക്തി രൂപഭേദഃ ന ഭവതി അതഃ ആമിത്യത്ര മകാരസിത്വം ന പ്രത്യേക പരസ്ഥിതിനേന പരേ ഏവ ഭവതി അതഃ ഗോപായ ആം ലിട് ഇതി സ്ഥിതേ അതോ ലോപഃ അർദ്ധധാതു ഉപദേശേ അദന്തം തസ്യ അതോ ലോപ അർദ്ധധാതുകേ അർദ്ധധാതുക ഉപദേശേ യദന്തം അത്ര ആം ഭവതി അർദ്ധധാതുങ്കേന സൂത്രേണ ശേഷത്വാതസ്യ അർദ്ധധാതു സംജ്ഞാ അർദ്ധധാതുക ഉപദേശേ യദന്തം ഭവതി കിം ഗോപായ അദന്തം ഭവതി തസ്യ അതഃ ഗോപായ ഇത്യസ്യ അന്തിമകാരസ്യ ലോപഃ സ്യാത് അർദ്ധധാതുകേ അർദ്ധധാതുകേ പരേ അത്ര അർദ്ധധാതുക ഇതി അനുവർത്തതേ തസ്യ അർദ്ധധാതുകേ ഇതി സപ്തമ്യാഹ അർത്ഥദ്വയം ഏക പരസപ്തമി അന്യ വിഷയസപ്തമി അതഃ വിഷയസപ്തമി അർദ്ധാതുക ഉപദേശേ യദദന്തം തസ്യ അതോ ലോപഃ അർദ്ധധാതുകേ പരേ ഇതി സിദ്ധി അർദ്ധധാതുക ഉപദേശത്തിൽ അദന്തമായിരിക്കുന്നതിന് കിന്നേന്റെ ആകാരത്തിൽ ലോകം വരും അർദ്ധാതും പരമിരിക്കും. അപ്പൊ ഗോപായ ആമെന്നിടത്ത് അർദ്ധാതും പരമിരിക്കുന്നു. അപ്പൊ ഗോപായ അഗന്ധമായിരുന്നു, അതുകൊണ്ട് അതിന്റെ ആകാരത്തിന് എന്താ ഇത്രയും വളച്ചു കെട്ടി പറഞ്ഞത്? അതിന്റെ ഉദാഹരണം വരുന്നത് മനസ്സിലാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഗോപായിലെ ആകാരം ലോപിച്ചെന്തായി? ഗോപായ ആം ഗോപായാം ലിട്ട് ലിട്ട് പരത്തിലിരിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അത് വിട്ടുകളയരുത്. ഗോപായ ആം ഗോപായി ഗോപായ ആം ഗോപായ ലിട്ട് പറയുന്നു. ആമഹ ആമഹ പരസ്യലും ആമിന്റെ പരത്തിൽ എന്ത് വന്നാലും ശരി, ഏത് പ്രത്യം വന്നാലും എന്ത് വരും? ലുക്ക് വരും. അപ്പൊ ലിട്ടിന് എന്ത് സംഭവിക്കും? ലുക്ക് വന്നു. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൂടെ അറിയണം. നമ്മൾ പഠിച്ച സൂത്രമാണോ, പഠിക്കാനുള്ള സൂത്രമാണോ, ഏതായാലും ശരി, കൃത തിങ്ങൊരു സൂത്രമുണ്ട്, പഠിച്ചിട്ടില്ലേ? പഠിച്ചു, പഠിച്ചതാണ്. തിങ്ങൊഴികെയുള്ള എല്ലാ പ്രത്യയങ്ങളും കൃത്താണ് അവിടെ ധാത്വധികാരത്തിൽ. അപ്പൊ ഇവിടെ പരത്തിൽ വരുന്ന ലിട്ട് എന്ന് പറയുന്നത് തിങ്ങാണോ കൃത്താണോ? തിങ് ആലോചിച്ച് പറയും. പറഞ്ഞാ പിന്നെ തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. രണ്ടഭിപ്രായം ആലോചിക്കണമെന്ന് പറയുമ്പോ ലിട്ടുമായി തിങ്ങുമായി. ലിട്ട് കൃത്താണ്. കാരണം കൃത്ത് അതിങ്ങി പറയുന്ന എന്താണ്? തിങ്ങൊഴികെയുള്ള എല്ലാ പ്രത്യയങ്ങളും കൃത്താണ്. അപ്പൊ ലിട്ടിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന തിങ്ങൊഴികെയെല്ലാം കൃത്തെന്ന് പറയുമ്പോ ലിട്ടെന്തായി? കൃത്തായി. തിങ്ങല്ല, തിങ്ങൊഴികെന്ന് പറയുമ്പോ അതുകൊണ്ട് ഏതിനെ എടുക്കാം? ലിട്ടിനെ. അപ്പൊ ലിട്ട് കൃത്തായി. പക്ഷെ ആമഹസൂത്രം എന്ത് ചെയ്തു? ലിട്ടിനെ ലുക്കാക്കി. അപ്പോ ഇവിടെ എന്തായി? ഗോപായ ഗോപായാം ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് കൃതന്തമായി ലട്ട് കൃത്തായോണ്ട് ഇതിപ്പോ എന്തായി കൃതന്തമായോണ്ട് എന്ത് വരും? പ്രാതിപതിക സ്വാദ്യുത്പത്തി വരും അല്ലേ? അപ്പൊ ഗോപായ പരത്തിൽ എന്ത് വന്നു? സു വന്ന എന്ത് ഏ സൂത്രം പ്രവർത്തിക്കും? ആലോചിച്ച് പറയണം. ഏത് സുപ്പ് വന്നു കഴിഞ്ഞാൽ, സുപ്പ് വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. നിങ്ങൾ പഠിച്ച സൂത്രമാണ്. എങ്ങനെ സുപ്പ് വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരും? ഈ സൂത്രം തന്നെ ആമഹ. അതെന്താ പറയുന്നത്? ആമഹ പരിശീലക്ക് തൊട്ട് എന്ത് പഠിച്ചതെന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് പഠിച്ചല്ലേ പറഞ്ഞു. പണ്ട് പഠിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് വേറെ അല്ലേ? അത് പ്രവർത്തിച്ച വേറെ സ്ഥലത്തല്ലേ? ലിട്ടിലല്ലേ പ്രവർത്തിച്ചു? ഇപ്പൊ എവിടെ? സുപ്പില്. അപ്പൊ അത് പോയി, സുപ്പും പോയി. മറ്റത് വരാം, പ്രാപ്തമാകുമ്പോൾ ഇത് ഒന്നും പറയാനുള്ളത് പ്രാപ്തമായി വരാം. ഇത് പ്രവർത്തിച്ചു പറയാനുള്ളത് പ്രാപ്തമായി പറയാനുള്ളത്. നിങ്ങൾ പഠിച്ചതെന്ന് പറയുമ്പോ ചോദിക്കുമ്പോ അത് പറഞ്ഞോ? ഇപ്പൊ തൊട്ട് മുമ്പ് പഠിച്ചത്, അത് ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് പഠിച്ചാണോ പറയുന്നത്? ഇപ്പൊ പഠിച്ചിട്ട് ഇപ്പൊ പഠിച്ച പറയണ്ടേ? തൊട്ട് മുമ്പ് പഠിച്ച ആമഹ പരിസ്ഥിതക്ക്. ലട്ടു വന്ന് എന്ത് ചെയ്തു? ഗോപായാം. സുപ്പ് വന്നതും, പക്ഷെ സുപ്പ് ഒന്ന് ലോപിച്ച എന്താ പ്രയോജനം? പദസം ഗോപായാം പദമാണ്. ഗോപായാം എന്ന് പറയുന്നത് പദസഞ്ജയുണ്ട്. അതിന്റെ പ്രയോജനം ഇനി മനസ്സിലാവും. സുബന്ധമും തിങ്കന്തും സുബന്ധമും സുബന്ധം മാത്രമല്ലേ, തിങ്കന്തും എടുക്കാൻ പറ്റുമോ? തിങ് വന്ന അവിടെ പിന്നെന്തിനാ? തിങ് വന്നില്ലല്ലോ. ലിട്ട് വന്നവന് ലുക്ക് വന്നു പദമായി പദാന്തം. ഗോപായാം ഇത് സ്ഥിതി ലിട്ട് ഇത്യസ്യ ആമഹ ഇത്യനേന ലുക്കാലുക്തത്വാദ് ലിട്ട് ഇത്യസ്യ കൃത്വാദ് ഗോപായാം ഇത്യേതത് കൃതന്തം ഭവതി. കൃതന്തത്വാത് കൃതത്തിൽ സമാസാസ്ഥി പ്രാതിസംജ്ഞായാം സ്വാദിത്വത്തു ആമഹ ഇതി പുനഃ ലോപേ കൃതേ സുബന്ധത്വാത് പദസംജ്ഞ. ഇത്രയും അറിഞ്ഞിരുന്നോ? അപ്പൊ ഇപ്പൊ എങ്ങനെയായി? മറന്നുപോയത് ഗോപായാം. അടുത്ത് വരുന്നു ക്രിഞ്ച് അനുപ്രയുജ്യതേ ലിഡി ആമന്താ നിട്പരാഹ കൃഭ്വസ്ഥയോ അനുപ്രയുജ്യന്തേ ഏഷാം ദിത്വാദി. ഇത് അനുപ്രയോഗത്തെ വിധിക്കുന്ന ഒരു സൂത്രമാണ്. ഇതുപോലെ അനുപ്രയോഗം വിധിക്കുന്ന വേറെ സൂത്രങ്ങളുമുണ്ട്. സമൂലകാശം കഷതി, സമൂലഘാതം ഹന്തി, ഇവിടെയൊക്കെ ധാതുവിന്റെ അനുപ്രയോഗം വിധിക്കും. അതുപോലെ ഒരു അനുപ്രയോഗമാണിത് എന്ന് പറഞ്ഞാൽ ഒരു ധാതുവിൽ നിന്ന് വേറൊരു ധാതുവിനെ വിധിക്കുക, ആണ് അനുപ്രയോഗം. ഇവിടെ ഗോപായാം എന്നിരിക്കുന്നു. അതിന്റെ പരത്തിലായിട്ട് ലിട്ട് പരമുള്ള കൃ ഭു അസ് മൂന്ന് ധാതുക്കളെ വിധിക്കുന്നു. ഗോപായം എന്നുള്ളതിന്റെ പരത്തിൽ അനുപ്രയോഗമാണ്. ലിട്ട് പരത്തിൽ വരത്തക്ക രീതിയിൽ കൃ ഭു അസ് എന്ന് പറഞ്ഞാൽ കൃ ലിട്ട് ഭൂ ലിട്ട് അസ് ലിട്ട് ഇങ്ങനെ വിധിക്കുന്നു. മനസ്സിലായല്ലേ? ഗോപായം എന്നുള്ളതിന്റെ പരത്തിൽ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൃ ലിട്ട് ഭൂ ലിട്ട് അസ് ലിട്ട്. അപ്പൊ ഇനി ഗോപായം തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പണികളെല്ലാം ബാക്കി ഇതിന് ചെയ്താൽ മതി. ഏത്? കൃ ലിട്ട് ഭൂ ലിട്ട് അസത്. ഇത് പണിഞ്ഞിട്ട് അറ്റൻ്റെ കൂടെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുക, അപ്പം നല്ലൊരു സ്ട്രക്ചർ കിട്ടും. അപ്പം ഇനി എല്ലാം കൂടെ ഇട്ട് കുഴയ്ക്കരുത്. മനസ്സ് നേരത്തെ അങ്ങനെ വന്നല്ലോ എന്നൊന്നും പിന്നെ ഇടയ്ക്ക് ചോദിക്കരുത്. പണിഞ്ഞത് മാറ്റി വയ്ക്കുക, പണിയാനുള്ള മാത്രം പണിയുക. അപ്പം ഇനി എവിടെയാണ് പണിയേണ്ടത്? ക്രേലിട്ട്, ഭൂലിട്ട്, അസലിട്ട്. ഇത് സൂത്രത്തിൽ ക്രിഞ്ഞ് എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. അതിനി വരും എങ്ങനെയാ പ്രത്യാഹാരം കിട്ടുന്നതെന്നൊക്കെ ഉള്ളത്. ആ പ്രത്യാഹാരത്തിൽ വരുന്ന ധാതുക്കളാണ് ക്ര, ഭൂ, അസ്. അത് ക്രിഞ്ഞ് പ്രത്യാഹാരമാണ്. ഇവിടെ ക്രിഞ്ഞെന്ന് പറയുന്നത് ധാതുവല്ല, അത് അറിഞ്ഞിരിക്കണം. ക്രിഞ്ഞെന്ന് പറയുന്നത് പ്രത്യാഹാരമാണ്. അങ്ങനെ അതാണ് വന്നത്. ആ പ്രത്യാഹാരത്തിൽ പെടുന്നതാണ് ഏതൊക്കെ? ക്രിഞ്ഞ്, ഭൂ, അസ്. ഏത്? അല്ല, അത് വേറെ വേറെ. ഇത് ഇവിടത്തേക്ക് വേണ്ടി മാത്രം. ധാതു അത് തന്നെ, നമ്മൾ നേരത്തെ പിടിച്ച ഭൂ തന്നെ. ഇനി പഠിക്കാൻ പോകുന്ന ക്രിഞ്ഞ് തന്നെ, പഠിക്കാൻ പോകുന്ന അസ് തന്നെ. പക്ഷെ ഇവിടെ സംഗതി ക്രിഞ്ഞെന്ന് പറയുന്ന പ്രത്യാഹാരത്തിലുള്ള ഭൂ അസാണ്. മനസ്സിലായോ? ഇനി ഇത് നമ്മൾ പഠിക്കും. മഹേശ്വര സൂത്രത്തിൽ പുറത്തെയും പ്രത്യാഹാരങ്ങളുണ്ടല്ലോ. മഹേശ്വര സൂത്രങ്ങളിൽ പുറത്തെയും പ്രത്യാഹാരങ്ങളുണ്ട്. പിന്നെ എത്രയോ സ്ഥലത്തുണ്ട്. ഇതുവരെ ഒന്നും പഠിച്ചില്ലേ മഹേശ്വര സൂത്രം വിട്ടിട്ട്? ഏത്? എത്രയോ പഠിച്ചു. ഇവിടെ ഇനി എന്തായി? ഉപായം അവിടെ ഇരിക്കുകയാണ്. ക്രേലിട്ട് ആണ് ആമന്ത. ആമന്ദത്തിൽ നിന്നും ലഡ്പരാഹ, ലഡ്പരങ്ങളായ ക്രഭു, അസ്ഥയോ, അസ്ഥ എന്ന് പറയുന്ന അസുധാതുബോധാതുദേശ അനുപ്രയുജ്യന്തേ, അനുപ്രയോഗം ചെയ്യുന്നു. തേഷാം ദിത്വാദി എന്ന് അടുത്ത് പറഞ്ഞ എന്താ എന്റെ അർത്ഥം? ക്രേലിട്ടെന്നിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ലട്ടിന് പരമിരിക്കെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ചെയ്യണം. അപ്പൊ ക്രേലിട്ട് ഇപ്പൊ പുതിയൊരു ലിട്ടാണ്. ക്രേലിട്ടെന്നിരിക്കുമ്പോ ഏ സൂത്രം വരും? ലസ്യപ്രകാരം തീവ്രം. ക്രേലിട്ടെന്നിരിക്കുമ്പോ എന്ത് വരും? ലിട്ടിച്ച. പിന്നെ അതിന് മുമ്പേ ഏത് വരണം? പരസ്യവദാനം, നല്ല വന്ന് ലിഡിച്ച, ലിഡാദിശ, തിപ്പ് വന്നു, അതിന് ആർദാദിശ വന്ന് കൃ, നല്ല കൃ, നല്ല വന്നു വരുന്നു. ലിഡിദാതോർ അനഭ്യാസസ്യ ദിത്വം വന്ന് കൃ, കൃ, നല്ല പൂർവ അഭ്യാസ. ഇപ്പം വരുന്നു ഉരത്ത്. അഭ്യാസ വിവർണ്ണസ്യ അത്ത്, അത്ത് അത്ത് സ്യാത് പ്രത്യേക പരയെന്നാണ്. അഭ്യാസ വിവർണ്ണസ്യ അത്ത് സ്യാത് പ്രത്യേക പരയെ. അഭ്യാസത്തിലെ റിവർണത്തിന് അത്ത് വരുന്നു. പ്രത്യേ പരേ അത്ര കൃ ലിട്ടിതിസ്ഥിതേ ലിട്ടിത്യസ്യ തിവാദേശ തസ്യ നലാദേശ കൃത്തേ പൂർവ ലടിദ്ധാതോരനഭ്യാസസ്യ ഇതി കൃത്യസ്യ ദിത്യേ പൂർവ അഭ്യാസ ഇതി അഭ്യാസ സംജ്ഞായാം കൃ ഇത്യസ്യ ഋകാരസ്യ അത് വിഹിതേ കിം സൂത്രം ഭവതി? ഉരണ്ടപ്രഹ ഇത്യനേന ആ ഇത്യസ്യ രപരേ കൃതേ കരു കരുക്ക് പൂർവസൂത്രം യോണിച്ചാണ് വരുന്നത്. ആലോചിച്ച് പറയണം. നൽ അച്ചോഞ്ഞെത്തി എന്താണ് വൃത്തി? ഞെത്തിച്ച വൃത്തി പേര് വൃദ്ധു രപരെ കാര് ആ ചക്കാര ചക്കാര മനസ്സിലായല്ലോ. ചക്കാര കൃ ലട്ട് ഇതിസ്യതേ ലട്ട് ഇതിസ്യ തിപ്പാദേശേ നലാദേശേ കൃ ആ ഇതിസ്യതേ ലടിദ്ധാതുരനഭ്യാസീതി അഭ്യാസേ പൂർവഭ്യാസ ഇതി കൃ ഇതിസ്യ അഭ്യാസഞ്ഞാഹാം അത്ര കൃ ഇതിത്ര ഋകാരസ്യ സത്വാ ഉരത് അചോഞ്ഞു പൂർവത്ര ഗോപായാം ഇതി സിദ്ധം ഇദാനീം ചകാര ഇത്യപി ഗോപായ ഗോപായാം ഇതി പൂർവം സ്ഥിതം. അപ്പൊ ഇനി പണിഞ്ഞു വെച്ച ഭാഗത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഏതാണ് ഗോപായാം ചകാര രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കും, എന്ത് സംഭവിക്കും? ഗോപായാം ചകാര ഗോപായാം ചകാര എന്നോട് അനുബന്ധവരും മോഹനുസ്വാര പദാന്തമാണെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഗോപായാം പദമാണ്, പദാന്തത്തിൽ മകാര വിരുന്ന് കഴിഞ്ഞാൽ എന്തോരും മോഹനുസ്വാര എന്താണ് വൃത്തി? അനുസ്വാര ഹലി ഹലിപരത്തിലുണ്ട് ചക്കാര. അനുസ്വാരം വന്നു കഴിഞ്ഞാൽ എന്തോരും പരസവർണം വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട് ഞാൻ വരും. അപ്പം ഗോപായാം ഞാൻ ചക്കാര ഗോപായാം ചക്കാര ഇത് മനസ്സിലാക്കിയ ഇനി ബാക്കിയുള്ളതെല്ലാം വളരെ വളരെ സിമ്പിൾ. ആദ്യം ഗോപായ പണിഞ്ഞെടുത്തിട്ട് ചക്കാര കൂടെ പണിഞ്ഞ് രണ്ടും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പടി റെഡിയായി. മനസ്സിലായില്ല. പക്ഷെ ഇവിടെ ഇപ്പോ അനേകാച്ചായ ധാതു വന്നു. സിദ്ധാന്തമതിന് ഇവിടെയല്ല വരുന്നത്, ഈ ജാതിയായ ധാതു. ആത്മനിവേദം തുടങ്ങിയ ഇത് പഠിപ്പിച്ചേ പറ്റും. ഏത് ധാതു? വേദാൻ ചക്രേ. അവിടെ ഇത് പഠിപ്പിച്ചേ പറ്റും ഈ പ്രയോഗങ്ങളെല്ലാം. ഇവിടെ സിദ്ധാന്തമതിയിൽ ഒരു അനേകാറ്റ ധാതുവിനെ എടുത്തു ഇത് പഠിപ്പിച്ചു എന്നുള്ളത്. ശരിയായ ഗോപായം ചകാര എങ്ങനെ? അമഹ ആ ആമ വന്നു കഴിഞ്ഞാൽ പരത്തിൽ എന്ത് വന്നാലും എന്ത് വരും? ലുക്ക് വരും. ആദ്യം എന്ത് വന്നു? ലട്ട് വന്നു. അതിനെന്ത് ചെയ്തു? ലുക്ക് വന്നു. പിന്നെ എന്ത് വന്നു? സെപ്പ് വന്നു, അതിന് ലുക്ക് വന്നു. ഏത് പ്രത്യേകം വന്നാലും അതിന് ലുക്ക് വരുന്നു. ഇവിടെ എന്ത് വരുന്നു? ഉപായം ചക്കാര. ഇതൊരു പ്രത്യേകമല്ല, ഇതൊരു പദമാണ്. അത് ലുക്ക് വരാത്ത എന്തുകൊണ്ടെന്നാണ്? ഉപായം ഒരു പദം, ചക്കാര ഒരു പദം വരുന്നു. അതുകൊണ്ട് ഉപായം ചക്കാര. എന്താ ഇത്ര എളുപ്പമായ എന്തെന്നാണ് ആലോചിക്കുന്നത്? ഒരു കൂടി പറയാം. എന്താണ് ഉപ്പു വ്യത്യസ്യ ഭുവാദയോ ധാതവൈത്യനേന ധാതു സംജ്ഞായാം ആയാദയ ആയാദ ലിട്ടി ധാതു സംജ്ഞായ ലിട്ടികൃതെ ആയാദയ ആർദ്ധാതിക വാ ഇതി വികൽപ്പേന സ്വാർത്ഥേ ആയ പ്രത്യേകൃത്തെ ഗുപ്പ് ആയ ഇത്യത്ര ആർദ്ധവശേഷത്തിനേന ആയ ഇത്യസ്യ ആർദ്ധധാതുകത്വാ പൂർവത്ര പുഗന്ധലഘുബദ്ധസ്യ ചൈത്യനേന ഗുണേകൃതെ ഗോപായ ഇതി ഭവതി. അത്ര ആയ പ്രത്യയപക്ഷ ഗോപായ ഇതി ഗോപായ ഇത്യസ്യ സനാദ്യന്ത ധാതവ ഇത്തനേന ധാതുസംജ്ഞായാം ധാതുത്വാദ് അത്ര ലിട്ടി ഗോപായത്യസ്മാത് ലിട്ടി ഭവതി എന്തു അത്ര വികൽപ്പേന ആയ ഭവതി ഗോപായ ലിട്ട് ഇത്യത്ര കാസ്യനേകാച്ചാം വക്തവ്യോ ലിട്ടി ഇത്തനേന അനേകാച്ചത്വാ ഗോപായത്യസ് അത്ര ഗോ ഇതി ഏകഹാച്ച് ആ ഇതി ദ്വിതീയ ഗോപ് യ ഇത്യത പരം തൃതീയഃ അതാത്ര അച്ചത്രയം വർത്തത ഗോപായ അനേകാച്ച് ഭവതി അനേകാച്ചത്വാത് അത്ര കാസ്യനേകാച്ച് ആം വക്തവ്യോ ലിട്ടി ലിട്ടി പരേ സ്ഥിതേ ആം അനേന വിധീയതേ ആമഹം മരസിന് മകാരസ്യ നയിത്വം പ്രത്യേക പരശ്ച ഇത്യനേന ഗോപായ ആം ഇതി ഭവതി ആം ഇത്യസ്യ ആർദ്ധധാതുക സംജ്ഞാ ഭവതി പ്രത്യേക സംജ്ഞാ ഭവതി ഗോപായ ആം ഇതി സ്ഥിതേ അതോ ലോപഃ ഇതി അകാരസ്യ ലോപഃ ആം ഇതി ആർദ്ധധാതുക ഉപദേശ സമയേ ഗോപായ ഇതി അദന്തം ഭവതി കസ്മാത് ഗോപായ ഇതി അദന്താത് പരേ ആമിതി വിഹിതഃ അതഃ ആം വിധാനസമയേ ഗോപായ ഇത്യസ്യ അകാരാന്തത്വാത് അതോലവൈത്യനേന ഗോപായ ഇത്യസ്യ അകാരസ്യ ലോപേ കൃതേ ഗോപായ ആം ഗോപായാം ഇതി ഭവതി ലിട്ട് തത്ര വർത്തതേ പരേ തസ്യ ലിട്ടഃ ആമഹ ഇത്യനേന ലുക്തതഃ ഗോപായാം ഇത്യേവ ഭവതി ഗോപായാം ഇതി സ്ഥിതേ ക്രിഞ്ച അനുപ്രയുജ്യതേ ലിട്ടി ഇത്യനേന ഗോപായാം ഇത്യസ്യ ആമന്ദത്വാത് ഗോപായാം ആമന്ദത്വാത് തത്ര കൃ ലട്ട് ഭൂ ലട്ട് അസ ലട്ട് ഇതി ഭവതി ത്രയം ഭവതി അത്ര പ്രഥമം കൃ ലട്ട് ഇതി സ്ഥിതേ ലട്ട് ഇത്യസ്യ തിപാദേശ്യ കൃത്തെ തസ്യ നലാദേശ്യ കൃത്തെ കൃണനിധിത്തിത് ഇടിദ്ധാതുപരനഭ്യാസിതി കൃത്യസ്യ പൂർവാഭ്യാസി പൂർവത്ര അഭ്യാസസംജ്ഞായാം കൃ കൃ നൽ ഇത്യത്ര പൂർവത്ര കൃ ഇത്യസ്യ പൂർവാഭ്യാസ ഊരത് ഇത്തിനേന അകാരേ കൃതേ രപരത്വേ കര് ഇത്യത്ര ഹലാദിശേഷേ കകാരസ്യ കോശ്ചിതി ചകാരേ കൃതേ ചക്ര ഇത്യത്ര നല പരത്വാത് അചോഞ്ഞതിയത്തിനേന വൃദ്ധു കൃതേ രപരത്വേ ആര് ചകാര ഇതി ഭവതി ഭോപായാം ഇത്യത്ര ആമഹപരസ്യ ലിട്ട ലുക്കാലത്തത്വാ തസ്യ പ്രത്യയരൂപേ പ്രത്യയലക്ഷണം ഇത്തനേന പ്രത്യ അന്തത്വാ കൃതന്തരൂപ പ്രത്യന്തത്വാ കൃത്തസമാസ്തത്തിനേന പ്രാതിസംജ്ഞായാം സ്വാദത്വത്തു പുനഃ ആമഹ ഇതി സുഇത്യസ്യാപി പ്രത്യയത്വാത് ലുകി കൃതേ ഗോപായാം ഇത്യത്ര പദസംജ്ഞായാഃ സത്വാത് ഗോപായാം ചകാര ചകാര ഇതി പൂർവമേവ അനുപ്രയോഗേന ഗോപായാം ഇത്യസ്യ പരത്വേന സിദ്ധം അനേന കൃഞ്ച അനുപ്രയോജ്യത്വേ ലിടി ഇത്യനേന സൂത്ര അനുപ്രയോഗദ്വാര ചകാര ഇതി സിദ്ധം ഗോപായ ആം ഗോപായാം ചകാര ഇത്യത്ര മകാരസ്യ പദാന്തത്വാ മോനുസ്വാരി അനുസ്വാരി കൃതേ ചകാര പരത്വാ അനുസ്വാരസ്യ ഈ പരസവർണ ഇതി പരസവർണ കൃതേ ഞകാരേ ജാതേ ഗോപായാം ചകാര ഇതി ഭവതി ഉരത് എന്ന് പറയുന്ന സൂത്രത്തിൽ ഉഹു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഋകാരസ്യ ഷഷ്ടി ഋഹിത്യസ്യ ഷഷ്ടി ഭവതി മാതുഹു പിതുഹു ഇതിവത് ഉഹു ഇതി ഋഹിത്യസ്യ ഉഹു ഇതി കേന സൂത്രേണ ഭവതി ഋഹിത്യസ്യ ഉഹു ഋതഉത് രപരേ കൃതേ ഉഹു ഇതി ഭവതി ഇത് മനസ്സിലാക്കിയാൽ ഇനി വരുന്നതെല്ലാം വളരെ സിമ്പിളാണ്. Thank you.